السلام عليكم يا أهل الإسلام والسنة ورحمة الله تعالى وبركاته جميعا إن شاء الله. صباحكم الله في الخير والبركات اليمن والسعادات. يعني ദേഹത്തിന് ക്ലിപ്പ് കേട്ടു, ആദ്യത്തെ ക്ലിപ്പ് കേട്ടു. ആ ക്ലിപ്പിൽ ഒന്നുമില്ല. എൻ്റെ ഒരു ക്ലിപ്പിൻ്റെ പ്രതികരണത്തിലാണല്ലോ ഇയാൾ വന്ന് സംസാരിക്കേണ്ടത് അല്ലേ? മാന്യ ശ്രോതാക്കളെ, ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ വാദം എൻ്റെ വാദം എന്ന് പറഞ്ഞിട്ട് അഡ്മിനിൻ പാനലിൽ നിൽക്കുന്ന ആളുകൾ രണ്ട് വാദവും അവതരിപ്പിച്ചു. ഇനി രണ്ട് വാദവും ടെക്സ്റ്റ് മെസ്സേജിലൂടെ അവരെഴുതി വിട്ടു. പിന്നീട് രണ്ട് പേരിൽ രണ്ട് സംവാദകരിൽ ആദ്യം അബ്ദുൽ നസീർ അസ്ഹരി വരട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് വിളിച്ചു. അപ്പോൾ ഞാൻ വന്നു. ഞാൻ വന്നിട്ട് എൻ്റെ വാദം വിശദമായി പറഞ്ഞു. അതിൻ്റെ ആധാരമായിട്ടുള്ള മഹാനായ അൽ ഖാളി റിയാദുബിൻ മൂസൽ യഹ്സബി റഹിമഹുല്ലയുടെ ഉദ്ധരണിയും വെച്ചു. ഇനി പിന്നെ സംസാരത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ മറുകശിയുടെ വാദത്തെ ഞാൻ ഗണ്ണിച്ചു. അതിൻ്റെ അടിവേരർത്തു മുറിച്ചു സംസാരിച്ചു ഒരൊറ്റ ക്ലിപ്പിൽ, ഓൺലി വൺ ക്ലിപ്പ്. ഇനി എന്താ മറുകശി ചെയ്യേണ്ടത്? മറുകശി ചെയ്യേണ്ടത് എൻ്റെ വാദത്തിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ സംസാരത്തിൽ വന്നിട്ടുള്ള ആശയങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ തൊടാൻ ഇദ്ദേഹത്തിന്, ഒന്നിനെ ഏതെങ്കിലും ഒന്നിനെ തൊടാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. ഇയാളിപ്പോൾ എന്താ ഈ ക്ലിപ്പിൽ വന്നത് ഒന്ന് പറഞ്ഞത്? അൽ ഹാഫിദുൽ ഇമാം അബു അംർ ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ കിതാബിലുള്ളത് നേരത്തെ ഇദ്ദേഹം പേസ്റ്റ് ചെയ്ത ഒരു ടെക്സ്റ്റ് വായിച്ചർത്ഥം വെക്കുക. എന്തിനായി വായിച്ചർത്ഥം വെക്കുന്നത്? അത് ഞാൻ തന്നെ വായിച്ചർത്ഥം വെച്ചിട്ടില്ലേ? എൻ്റെ അവതരണത്തിൻ്റെ സമയത്ത് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലയുടെ ആ ഉദ്ധരണി ഞാൻ തന്നെ വായിച്ചു അർത്ഥം വെച്ചു. പ്രതിപക്ഷത്തുള്ള ആൾ വായിച്ചപ്പോൾ തെറ്റിയതിന് ആ തെറ്റുപോലും ഞാൻ പിടികൂടിയിട്ട് അർത്ഥം വെച്ച് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് ഞാനതിൽ വിശദീകരിച്ചു. ഞാൻ രണ്ടാമത് വിശദീകരിക്കുന്നില്ല, ഞാൻ വിശദീകരിച്ചു പറഞ്ഞു ഇബ്നു അബ്ദുൽ ബറിൻ്റെ ഇബാറത്ത് അഷാരികൾക്ക് എതിരാകുന്നില്ല എന്ന് മാത്രമല്ല, അഷാരികളുടെ ആശയമാണ് അതിലുള്ളത്, അഹ്ലു സുന്നത്തിൻ്റെ ആശയമാണ് അതിലുള്ളത്, വഹാബിസത്തിൻ്റെ നേരെ മുഖത്തേക്ക് അടിക്കുന്ന ആശയമാണ് അതിലുള്ളത് ഒക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത് ആ ക്ലിപ്പ് നിങ്ങൾ ആവശ്യമുള്ളവർ പോയി കേൾക്കുക. ഇനി ഞാനത് മടക്കി പറയുന്നില്ല. അഷാരിയത്ത് ലോകത്തെ ഏറ്റവും വലിയ ഭൂരി മഹാസിംഹഭൂരിഭാഗം ഉള്ള അഷാരികളെ മഹാനായ ഇബ്നു അബ്ദുൽ ബർ പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല. മുബ്തദീകൾ എണ്ണിയ സമയത്ത്, മുബ്തദീകൾ എണ്ണിയപ്പോൾ ജഹ്മിയത്ത്, മുഅ്തസിലത്ത്, ഖവാരിജ് ആർക്കാ ഓല് മുബ്തദീകളാണെന്നുള്ള വിഷയത്തിൽ തർക്കം? ഓല് അഹ്ലു സുന്നത്തിൻ്റെ പുറത്താണെന്നില്ല, ആർക്കാ ഇവിടെ തർക്കം? അഷ്അരികളെ ആയിരുന്നു എണ്ണേണ്ടിയിരുന്നത്. വഹാബികളുടെ വാദം ശരിയായിരുന്നുവെങ്കിൽ അപ്പോൾ ഇബ്നു അബ്ദുൽ ബർ എണ്ണിയിട്ടില്ല. പിന്നെ ലായു കൈഫൂൻ, കൈഫ് പറയാൻ പാടില്ല, കൈഫ് ഇല്ല. അള്ളാഹു തആലയുടെ സിഫാത്തുകൾക്ക്, ദാത്തിന് കൈഫ് ഇല്ലാത്തതുപോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾക്ക് ഒന്നിനും കൈഫ് ഇല്ല. കൈഫ് മഖ്ലൂഖിൻ്റെ സിഫത്താണ് എന്ന് വ്യക്തമായിട്ട് ഇബ്നു അബ്ദുൽ ബർ അതിൽ സൂചിപ്പിച്ചു. വഹാബികളൂടെ പറയുന്നതോ സലഫിൻ്റെ പേരിൽ അദ്ദേഹം അവരാരോപിക്കുന്നത് കൈഫ് ഉണ്ട് എന്ന് വിശ്വസിക്കണം. കൈഫ് ഉണ്ട്, ആ കൈഫ് നമുക്ക് അറിയില്ല എന്നുള്ള കുഴപ്പമുള്ളൂ, നമ്മൾ പറയാൻ പാടില്ല. കൈഫ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതിമലൊന്നും ഒന്ന് തൊട്ട് നോക്കാൻ പോലും ഈ ക്ലിപ്പ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഈ നാലഞ്ചാറ് മിനിറ്റ് സമയം വെറുതെ ഒരു ഇബാറത്ത് ഇങ്ങനെ വായിച്ച് അർത്ഥം വെക്കുക, അത് നിങ്ങൾ വായിച്ച് അർത്ഥം വെക്കേണ്ട. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വരണ്ട. നിങ്ങളെക്കാട്ടും ഇബാറത്ത് വായിക്കാനും സുന്ദരമായിട്ട് തെറ്റില്ലാതെ വായിക്കാനും അത് അർത്ഥം വെക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് അൽഹംദുലില്ല എന്ന് കഴിയും. പിന്നെ ഇബ്നു അബ്ദുൽ ബർ പിന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ വന്നിട്ട് യാതൊരു പിന്നെന്താ പുടിവള്ളി നിങ്ങൾക്കില്ലാത്ത ഇബാറത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സമയം കളയാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ വരുന്നത്? അപ്പം അതുകൊണ്ട് നിങ്ങൾക്കെതിരിൽ ഞങ്ങൾ എഴുതി വിട്ടിട്ടുള്ള വാദം അഷ്അരി തൊരീഖത്തിൻ്റെ ആളുകൾ അഥവാ മുസ്ലിം ഉമ്മത്തിൻ്റെ നട്ടല് മുബ്തദിഉകളാണ് എന്ന് ഏതെങ്കിലും പിൽക്കാലത്തുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതർ പറഞ്ഞത് കൊണ്ടുവരാൻ, ഇബ്നു തൈമിയ കുട്ടി പറഞ്ഞ ഞങ്ങൾക്ക് വേണ്ട, ഇബ്നു അബ്ദുൽ ബറിനെ പോലെയുള്ള ആ ഗ്രേഡിൽ വരുന്ന ഖാളി ഇയാദിനെ പോലെയുള്ള ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലിയെ പോലെയുള്ള ഇമാം നവവിയെ പോലെയുള്ള മുസ്ലിം ലോകം മൊത്തം ആദരിക്കുന്ന അബൂ അബ്ദുല്ലാഹിൽ മാസരിയെ പോലെ, ഞാനിപ്പോൾ എണ്ണിയിട്ടുള്ളത് സ്വഹീഹ് മുസ്ലിമിൻ്റെ വ്യാഖ്യാതാക്കളെയാണ്. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇബ്നു വത്താലിനെ പോലെയുള്ള ഇബ്നു അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലെയുള്ള ബദറുദ്ദീനുൽ ഐനിയെ പോലെയുള്ള സ്വഹീഹുൽ ബുഖാരി ലോകത്തിന് പഠിപ്പിച്ച മുഹദ്ദിസുകൾ, അവരാരെങ്കിലും അഷരികൾ മുബ്തദികളാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? എന്നാൽ ഇബ്നു തൈമിയയുടെ ആശയങ്ങളിൽ ധാരാളം ബിദ്അത്തുകളുണ്ട്, തജ്സീമിൻ്റെ ആശയത്തിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് എന്ന് ധാരാളം ഇമാമിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ഉദ്ധരിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്ലിപ്പിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല, എൻ്റെ ക്ലിപ്പിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. മാത്രമല്ല നിങ്ങളവിടെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ യദ്, അതുപോലെ ഇസ്തിവാ, നുസൂൽ തുടങ്ങിയിട്ടുള്ള വിശേഷണങ്ങൾ ആ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്ക് എവിടുന്ന ഹദ് കിട്ടിയത്? ഹദ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഇസ്ബാത്തുൽ ഹദ്ദിലില്ലാഹി എന്ന് നിങ്ങളെ വഹാബി പുരോഹിതന്മാരല്ലേ ഇവിടെ അടിച്ചു വിട്ടത്? അതെന്താ നിങ്ങൾ പറയാതെ പോയത്? സൗകര്യപൂർവ്വം അത് കളഞ്ഞതല്ലേ? ഞങ്ങളെ മുമ്പിൽ അത് ചിലവാകൂല എന്ന് കരുതിയിട്ട് സൗകര്യപൂർവ്വം ഹദ് പോലെ എന്ന് നിങ്ങൾ പറഞ്ഞില്ല. ഇസ്തിവാ, യദ്, നുസൂൽ പോലെ ഓക്കെ, അത് അഹ്ലു സുന്നത്തിൻ്റെ തൊരീക്കാണ് ഇജ്മാലിയായ തഅ്‌വീൽ വിട്ടു കൊടുക്കൽ. ഇനി നിങ്ങളോട് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ വിഷയത്തിൽ ചോദിക്കാനുള്ളത്, ഞാൻ അടുത്ത ക്ലിപ്പ് കേൾക്കുന്നില്ല, നിങ്ങളുടെ അടുത്ത ക്ലിപ്പിലേക്ക് ഞാൻ വരുന്നില്ല. ഈ കാരണം ഒന്ന് കഴിഞ്ഞിട്ടോ, നിങ്ങൾ 100 ക്ലിപ്പ് ഉണ്ടാക്കിയോണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാമത്തെ ക്ലിപ്പ് തന്നെ നിങ്ങളുടെ ശവക്കുഴിയാണ്. ആ കുഴിയിൽ തന്നെ ഇൻഷാല്ലാ നിങ്ങളെ ഞങ്ങൾ കുഴിച്ചു മൂടും. ഈ ഒന്നാമത്തെ ക്ലിപ്പിൽ നിങ്ങൾ ഇബ്നു അബ്ദുൽ ബറിൻ്റെ പേരിൽ ദുരാരോപണം നടത്തി, അല്ലെങ്കിൽ അഹ്ലു സുന്നത്തിൻ്റെ ഇമാമിങ്ങളുടെ പേരിൽ നിങ്ങൾ വളരെ വളരെ അപകടകരമായൊരു വാദം പറഞ്ഞു. അതെന്താ? അറബി ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന ബാഹ്യാർത്ഥം എന്താണോ ആ അർത്ഥത്തിൻ്റെ മേലിൽ ചുമത്തണം. ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. നമ്മുടെ ഇമാമിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇബ്നു തൈമിയ അല്ലാതെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാതെ ഞങ്ങൾ ഇമാമിങ്ങളെ ഉദ്ധരണി പിന്നെ ഇവിടെ വായിച്ച അർത്ഥം വെച്ചാൽ ഞങ്ങൾ പിടിച്ചിട്ട് കയറിലിട്ട് ബന്ധിക്കും നിങ്ങളെ, ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി ഞങ്ങളോട് ചോദിക്കുകയാണ്, അറബി ഭാഷയിൽ, അറബി ഭാഷ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ കുത്തുകയല്ലല്ലോ, അതാദ്യം മനസ്സിലാക്കണം. ശ്രോതാക്കൾ ആദ്യം മനസ്സിലാക്കണം, അറബി ഭാഷ എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ മാത്രമല്ല, അത് യഹൂദിക്ക് മനസ്സിലാകും, ജൂതന്, നസ്രാനിക്ക്, നിരീശ്വരവാദിക്ക്, ബിംബാരാധകന്, ഇമ്രുൽ ഖൈസിന്, ലബീദിന്, കാബുബിന്, സുഹൈറിന്, എല്ലാവരുടെയും ഭാഷയാണ് അറബി ഭാഷ. അപ്പം അറബി ഭാഷയിൽ എത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഹ്യത്തിൽ ബാഹ്യമായിട്ട് അതിനെ ഒരു അറബി പണ്ഡിതൻ എങ്ങനെ മനസ്സിലാക്കും? അത് സുന്നിയക്കും മനസ്സിലാകും, വഹാബിക്കും മനസ്സിലാകും. സുന്നിക്കും വഹാബിക്കും ജൂതനും നസ്രാനിക്കും ഈശ്വര വിശ്വാസിക്കും നിരീശ്വരവാദിക്കും എല്ലാം മനസ്സിലാകുന്ന ഭാഷയാണ് അറബി ഭാഷ, മറ്റ് ഇതര ഭാഷകളെപ്പോലെ. അപ്പോൾ അറബി ഭാഷയിൽ യദ്, ഉദാഹരണത്തിന് യദ്, യദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഹ്യമായ അർത്ഥം എന്താണോ അതിൻ്റെ മേൽ ചുമത്തണമെന്നാണ് ഇബ്നു അബ്ദുൽ ബർ സലഫിലേക്ക് ചേർത്തി പറഞ്ഞത് എന്ന് നിങ്ങൾ വെള്ളം കൂട്ടാത്ത കള്ളത്തരമാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സലഫിനെ തൊട്ട് ഉദ്ധരിക്കണം. ഏത് സലഫാണ്? സലഫിൻ്റെ മദ്ഹബായിട്ട് പറയണം. ഏതെങ്കിലും സലഫ് മുൻഗാമികളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളെ കിതാബിൽ എന്തെങ്കിലും കണ്ടതൊന്നും ഞങ്ങൾക്ക് വേണ്ടട്ടോ. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മഹാനായ മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ല, ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യനാണ്, വലിയ സലഫി പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കിതാബിൽ 1-2 ആശയങ്ങൾ വളരെ പെശകായിട്ടുള്ളതുണ്ട്. അത് മുസ്ലിം ലോകം ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട്. വഹാബികൾ വരെ അത് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട്. എൻ്റെ കൈവശം അതിൻ്റെയൊക്കെ തെളിവുണ്ട്. വഹാബികൾ മുജാഹിദ് ഇബ്നു ജബറിൻ്റെ ഒരു ആശയം, ഇത് അഹ്ലു സുന്നത്തിൻ്റെ അഖീദയോട് നിരക്കുന്നതല്ല, ഇത് അദ്ദേഹത്തിന് പെശക് പറ്റിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചതിൻ്റെ തെളിവ് എൻ്റെ കൈവശം ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇടുന്നില്ല, ആവശ്യം വരുമ്പോൾ ഞാനിട്ടു. അപ്പോൾ മുജാഹിദ് റഹിമഹുള്ളയെ പോലെയുള്ള ഏതെങ്കിലും ഒറ്റപ്പെട്ട 1-2 ആളുകളുടെ നാവിൽ വന്നിട്ടുള്ള പെശക്, അല്ലെങ്കിൽ സല്ലത്തുൽ ഖലം, അത് ഇവിടെ ഉദ്ധരിക്കണ്ട. ഇവിടെ നിങ്ങൾ ഉദ്ധരിക്കേണ്ടത് മദ്ഹബു സലഫ് ഇതാണ്. അറബി ഭാഷയുടെ ബാഹ്യത്തിൽ നിന്ന് മനസ്സിലാകുന്ന ആ അർത്ഥത്തിൻ്റെ മുകളിലാണ് ഇതിനെ ചുമത്തേണ്ടത് എന്നത് മദ്ഹബു സലഫായിട്ട് പറയണം. സലഫിൻ്റെ മദ്ഹബ് ഇതാണ്, അഥവാ ആ ബാഹ്യാർത്ഥം എന്താണ്, യദ് എന്ന അറബി പദത്തിൻ്റെ ബാഹ്യാർത്ഥം എന്താണ്, ഹഖീഖിയായ ലുഗത്തിൽ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അൽ ജാരിഹ അല്ലേ, ജാരിഹത്തുൻ മാറൂഫ, അറിയപ്പെട്ട ഒരു അവയവം. അത് മനുഷ്യൻ്റെതാണെങ്കിൽ മനുഷ്യൻ്റെ അവയവം, മൃഗത്തിൻ്റെതാണെങ്കിൽ മൃഗത്തിൻ്റെ അവയവം. അപ്പോൾ അവയവം എന്നാണ് അറബിയിൽ യദ് എന്ന വാക്കിൻ്റെ ബാഹ്യാർത്ഥം എന്നതിൽ തലക്ക് വെളിവുള്ള ഒരാളും തർക്കിക്കൂല. വഹാബിയും അതറിയും, വഹാബിയും അത് സമ്മതിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഉപോൽപലകമായിട്ടുള്ള ടെക്സ്റ്റുകൾ ഇബ്നു തൈമിയയുടെ കിതാബ് നിന്ന് ഇൻഷാ ഞാൻ കൊണ്ടുവരും ചെയ്യും, വേറൊരു സമയത്ത്, ഇപ്പോഴല്ല. അപ്പോൾ ഈ ബാഹ്യമായ അർത്ഥത്തിൻ്റെ മേൽ ഇതിനെ ചുമത്തലാണ് മദ്ഹബു സലഫ് എന്ന് നിങ്ങളിവിടെ നുണ പറഞ്ഞത്. അതിൻ്റെ പ്രമാണം നിങ്ങൾ കൊണ്ടുവരണം. ഏതെങ്കിലും ഒരാൾ പറഞ്ഞത് വേണ്ട, അത് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഒറ്റപ്പെട്ട ഷവാദ് നിങ്ങൾ മുതാബഅത്ത് ശുദൂദാണെന്നുള്ളത് നിങ്ങൾക്ക് പോരാ, ഞങ്ങൾക്ക് പോരാ. അപ്പോൾ അതുകൊണ്ട് ഒറ്റപ്പെട്ട ആളുകളുടെ കിതാബിൻ്റെ ഉള്ളിൽ നിന്ന് ഉദ്ധരണി കൊണ്ടുവരണം. ഞാൻ ഇപ്പോൾ നേരത്തെ ഖാളി ഇയാളിൻ്റെ ഉദ്ധരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? മഹാനായ ഇമാം ഖാളി ഇയാൾ റഹിമഹുല്ല, ഭൂലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പണ്ഡിതന്മാരും ഇത്തരത്തിലുള്ള മുത്തശാബിഹായ ആയത്തിന് ലാഹിറിൻ്റെ മേലിൽ ഹംലി ചെയ്യാൻ പാടില്ല എന്നത് ഇജ്മാഅ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചു. ശരിക്കും കേൾക്കണം, ഇജ്മാഅ് ഞാൻ ഉദ്ധരിച്ചു. ഭൂലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും മുത്തശാബിഹായ ആയത്ത് ഹദീസുകളെ അതിൻ്റെ ബാഹ്യാർത്ഥപ്രകാരം ചുമത്താൻ പാടില്ല എന്നതിൻ്റെ ഇജ്മാഅ്. ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം ലോകത്തിൻ്റെ മൊത്തം, മിൻ ഔവലി യൗമിൽ ഇസ്ലാമി ഇല ഖിയാമി സാഅ, ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം ലോകത്തിൻ്റെ അഭിപ്രായം. ഇജ്മാഅ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചു. ബാഹ്യാർത്ഥത്തിൻ്റെ മേൽ ചുമത്താൻ പാടില്ല, മറിച്ച് അതിന് അള്ളാഹു മാത്രം അറിയുന്ന ഒരു അർത്ഥമുണ്ടാകും. അർത്ഥം ഇല്ലേ, മഹാനായ അലി കുബിഹി, അള്ളാഹുവിനോട് യോജിക്കുന്ന ഒരു അർത്ഥം, അർത്ഥം കൈഫീയത്തല്ല. അതാണ് മുസ്ലിം ലോകത്തിൻ്റെ മദ്ഹബ്. ഇനി അശ്അരി തൊരീഖിലേക്ക് വന്നാൽ അവിടെ ഈ മദ്ഹബും ഉണ്ട്, ഇതിൻ്റെ പുറമെ വേറൊരു മദ്ഹബും ഉണ്ട്. അതെന്താ തഫ്സീലിയായ തഅ്‌വീൽ, അത് ഞാനിപ്പോൾ ഇവിടെ വ്യാഖ്യാനിക്കുന്നേ വിശദീകരിക്കുന്നില്ല, പലവട്ടം അവിടെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മഹാനായ ഖാളി ഇയാൾ ഉദ്ധരിച്ചിട്ടുള്ള ഇജ്മാഇന്റെ നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു വിദണ്ഡവാദമാണ് ഇവിടെ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതെന്താ, ഇതിനെ ബാഹ്യാർത്ഥത്തിൻ്റെ മേലിൽ ചുമത്തണം എന്ന് സലഫിൻ്റെ മദ്ഹബാണ്. ഇത് പച്ചപ്പൊള്ള. കാരണം ഖാളി ഇയാൾ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ മൗലവി സലഫിൻ്റെ മദ്ഹബായിട്ട് ഇതിൻ്റെ വിപരീത ആശയം വരിക? നിങ്ങളെ തലച്ചോറിൻ്റെ ഉള്ള ഈ തലയൊട്ടിയുടെ ഉള്ളിൽ ആൾപ്പാർപ്പില്ലേ? ഖാളി ഇയാൾ ഒരു വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുക, എന്നിട്ട് അതിന് നേരെ വിപരീതമാണ് സലഫിൻ്റെ മദ്ഹബ് എന്ന് നിങ്ങൾ യാതൊരു തെളിവും പ്രമാണവും അടിസ്ഥാനവും ഇല്ലാതെ ഇവിടെ വാദിക്കുക, രണ്ടാലൊരാൾക്ക് തലക്ക് സുഖമുണ്ടാവില്ല. ഒന്നുകിൽ ഖാളി ഇയാളിന് വെളിവില്ല എന്ന് പറയേണ്ടി വരും, നോണ പറഞ്ഞെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ മൗലവി സാഹിബ് കള്ളത്തരം പറഞ്ഞു എന്ന് പറയേണ്ടി വരും. ഖാളി ഇയാൾ നുണ പറഞ്ഞു എന്ന് പറയാൻ മാത്രം ഞങ്ങൾ അതപ്പതിച്ചു പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളതിൻ്റെ പ്രമാണം പറയണം. ഇനി അടുത്ത ക്ലിപ്പിൽ വരും. നിങ്ങളെ രണ്ടാമത്തെ ക്ലിപ്പ് ഞാൻ ഇന്ന് കേൾക്കുന്നില്ല. നേരത്തെ നമ്മൾ തമ്മിലുണ്ടായിട്ടുള്ള വരസെലിപ്പ് എങ്ങനെയുണ്ടായത്, എൻ്റെ ക്ലിപ്പിൻ്റെ മറുപടി നിങ്ങൾ അറിയില്ല, നിങ്ങൾ വേറെ ഓരോന്നും കൊണ്ടുവരും, നിങ്ങളെ പരിപാടി ഇതാണ്. അതുകൊണ്ട് നിങ്ങളെ രണ്ടാമത്തെ ക്ലിപ്പും നിങ്ങളിവിടെ വലിച്ചിട്ടിട്ടുള്ള ഒരു ഒന്നും ഞാൻ നോക്കുന്നില്ല. ഈ ക്ലിപ്പിലെ നിങ്ങളുടെ മാരകമായ ബിദ്അത്ത്, ആ ബിദ്അത്തിനെ പിടികൂടി ഓ വെട്ടി മുറിച്ച് നുറുക്കി വെട്ടിയിട്ട് തോട്ടിലിട്ടിട്ട് മാത്രമേ ഇൻഷാല്ലാ അടുത്ത ക്ലിപ്പിലേക്ക് ഞാൻ വരൂ. അപ്പം അതുകൊണ്ട് ഈ ഒരു സലഫിൻ്റെ പേരിൽ നിങ്ങൾ ആരോപിച്ചിട്ടുള്ള ഈ ബിദ്അത്ത് അവരെ തൊട്ടുദ്ധരിക്കണം. ഏതെങ്കിലും ഒരു മൗലവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുജസ്സിമായ മുൻഗാമിയുടെ ഒരു ഇബാറത്ത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് ഈ മദ്ഹബു സലഫ് ഇതാണ്, ജാരിഹത്തിൻ്റെ മേലിൽ അതിനെ ഹംല് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അതാണല്ലോ ഹക്കീക്കത്ത്. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാനിവിടെ ഹക്കീക്കത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് ജാരിഹത്തല്ല, അങ്ങനൊക്കെ പറയും. അത് ഞങ്ങളെ കിതാബിൻ്റെ, ഞങ്ങളെ ഇമാമിങ്ങളെ കിതാബ് ഞങ്ങൾ ഉദ്ധരിക്കും. ഇമാം ബൈഹഖി അടക്കമുള്ള മുൻഗാമികളായ സലഫ് പണ്ഡിതന്മാർ മുഹദ്ദിസുകളുടെ കിതാബിൽ ഞാൻ ഉദ്ധരിക്കും. അവർ എത് എന്ന് പറഞ്ഞതിന് ശേഷം ലാ മിൻ ഹൈസുൽ ജാരിഹ എന്ന് വ്യക്തമായി പറഞ്ഞ ഉദ്ധരണികൾ, ഒന്നല്ല രണ്ടല്ല നൂറുകണക്കിന് ഉദ്ധരണികൾ ഞങ്ങൾ കയ്യിലുണ്ട്. ലാ മിൻ ഹൈസുൽ ജാരിഹ, ജാരിഹത്ത് എന്ന അർത്ഥത്തിലുള്ള എത് അല്ല, അഥവാ ഹക്കീക്കത്തിൻ്റെ മേലിൽ ചുമത്താൻ പറ്റൂല. അതിനല്ലേ ഇതിൻ്റെ അർത്ഥം, എത് എന്നതിനെ ജാരിഹത്തിൻ്റെ മേൽ ചുമത്താൻ പറ്റൂലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഹക്കീക്കത്തുനിന്ന് പോയി, അതിൻ്റെ ലോകത്തിലുള്ള ഹക്കീക്കത്തിൻ്റെ ത്തിൽ നിന്ന് അതിനെ മാറ്റി നിർത്തി, അത് തന്നെ തഅ്‌വീൽ എന്ന് പറയുന്നത്, ഇജ്മാലിയ തഅ്‌വീൽ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചർച്ചയിലെ സെൻട്രൽ തീമിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നത് തന്നെ ഈ ചർച്ചയിൽ നിങ്ങൾ അമ്പേ പരാജയപ്പെട്ട് നിങ്ങളെ കബറടക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി രണ്ടാമതും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, എൻ്റെ ചർച്ചയുടെ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ ഒരു അവസരവും കൂടി നിങ്ങൾക്ക് തരുന്നു. അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു നാടകം കളിക്കാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല. ഈ ചർച്ചയുടെ, എൻ്റെ ചർച്ചയുടെ കേന്ദ്ര ബിന്ദുവിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ ക്ലിപ്പുണ്ടാക്കിയാൽ മതി. വെറുതെ നിങ്ങൾ വാരി വിടുന്ന എല്ലാ ക്ലിപ്പുകളും കേൾക്കുക എന്നുള്ളതല്ല എൻ്റെ ഡ്യൂട്ടി. ഞാൻ നിർത്തുന്നു. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.